ശരി. സൂത്രാണ് നമ്മൾ സവർണ ദീർഘം പഠിച്ചു, അഗസ്വർണ ദീർഘ എണ്ണാദേശം പഠിച്ചു, ഇതോ എണച്ചി പിന്നെ അയാദി ആദേശം, അതാണ് ഏച്ചോ അയവായാവഹ എന്ന് പറയുന്നത്. അതിൽ എണ്ണാദേശവും അയാദി ആദേശം എന്ന് പറയുന്നതെല്ലാം ഒരു സ്ഥാനിക്ക് ആദേശം വരുന്നതാണ്. അഗസ്വർണ്യ ദീർഘ എന്ന് പറയുന്നത് പൂർവത്തിനും പരത്തിനും രണ്ടെണ്ണത്തിനും ആദേശം വരുന്നതാണ്. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. അഗസ്വർണ്യ ദീർഘ എന്ന് പറയുന്നത് ഒരുപോലെയുള്ള രണ്ട് വർണ്ണങ്ങൾ പൂർവത്തിലും പരത്തിലും ഇരിക്കുമ്പോൾ വരുന്നതാണ്, സവർണങ്ങൾ. മറ്റതിനങ്ങനെയില്ല, അങ്ങനെ അല്ലാത്ത വർണ്ണങ്ങൾ ഇരിക്കുമ്പോൾ അത് വരും. മറ്റുണ്ട് സൂത്രങ്ങൾ, അതിൽ വിശേഷമായിട്ട് പഠിച്ചത് പിന്നെ എന്താണ്, എച്ചവായവായവ വന്നതിന് ശേഷം ലോകശാഖ്യ സൂത്രം പ്രവർത്തിച്ച് ലോകം വരുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരും. ഇതും ധാരാളം വരുന്നതാണ്, നമ്മൾ ഉപനിഷത്തിൽ തന്നെ കണ്ടതാണ്, ഒരുപാട് പ്രയോഗത്തിൽ വരുന്നതാണ്. ഇനി അടുത്ത് വരുന്നത്, നമ്മൾ ഏച്ചവായവായവ എന്ന് പഠിച്ചു. ഏച്ചിന് പരത്തിൽ അച്ചരിക്കുമ്പോൾ അയ്യ് അവ് ആയ് ആവ് ഏച്ചിന്റെ സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു അപവാദ സൂത്രമുണ്ട്. ഒരു സൂത്രം പഠിക്കുമ്പോൾ അതിന്റെ അപവാദ സൂത്രം അതിനോട് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സൂത്രം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊക്കെഅറിയാൻ പറ്റൂ. എവിടെ പ്രവർത്തിക്കും എവിടെ പ്രവർത്തിക്കില്ല എന്നറിയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരു അതാണ് ഇപ്പോൾ ഈഗോയണച്ച് പഠിച്ചു, അതിൻ്റെ അപവാദമായി ഒന്ന് അഗസ്വർണ്യ ദീർഘ. അപ്പം നമുക്ക് മനസ്സിലായി, ഇക്കിൻ്റെ പരത്തിൽ അച്ചിരിക്കുമ്പോൾ എണ്ണ വരും, പക്ഷേ ഈയുടെ പരത്തിൽ ഇരുന്നാൽ വരത്തില്ല. എന്തുകൊണ്ട് അവിടെ അഗസ്വർണ്യ വരും? എന്ത് മനസ്സിലാക്കി? ഈഗോയണച്ച് അഗസ്വർണ്യ ദീർഘ ബാധിക്കും. അതുപോലെ ഏച്ചോ അയവായാവയെ ഏങ്ങഹ പദാന്താതി ബാധിക്കും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അപവാദം, ഈ അപവാദത്തെ ഭാഷകാരൻ പല പല രീതിയിൽ വ്യാഖ്യാനിക്കും. അതൊരു രീതിയാണ് ഞാൻ ആദ്യം ഉദാഹരണ സഹിതം പറഞ്ഞത്, ഒരു 10 ഏക്കറിൻ്റെയും 2 ഏക്കറിൻ്റെയും കഥ. കഥകൾ പറഞ്ഞാൽ എന്തായാലും നമ്മൾ മറക്കത്തില്ല, കാര്യം മറന്നുപോയാലും. അപ്പൊ അതുപോലെയാണ് ഇവിടെ എന്താണ് പറഞ്ഞത്, ഏച്ചോയവായ എന്താ പറയുന്നത്, ഏച്ചിന്റെ പരത്തിൽ അച്ചിലേതെങ്കിലും ഒരു വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ആ ഏച്ചിന് ഏച്ചെന്ന് പറയുമ്പോൾ ഏ ഓ ഐ ഔ ക്രമമായി ഐ അവ് ആയി അവ് വരുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഉദാഹരണം നോക്കുക, എ പ്ലസ് ആന്നിരിക്കുന്നു. ഇന്നലെ ഞാനിത് തുടങ്ങിയിട്ട് വിട്ടുകളഞ്ഞ അതാണ്, തുടങ്ങിയപ്പോഴേ എനിക്കത് ഓർമ്മ വന്നു. എ പ്ലസ് ആ എ പ്ലസ് ആ അത് ഈ വ്യാകരണത്തെ സംബന്ധിച്ച് ഒരു തകരാറുള്ളത്, നമ്മളൊരു സൂത്രത്തെ കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ അപവാദ സൂത്രങ്ങൾ എത്ര എത്രയൊക്കെ ഉണ്ടോ മുമ്പോട്ട് ചിന്തിച്ചു പോകണം. അങ്ങനെ ചിന്തിച്ചു പോകുന്നത് കൊണ്ട് ഒരു തകരാറ് വരും. എന്തെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതൊന്നായിരിക്കും, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വേറെ ഒന്നായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ പറയുന്നിടത്ത് അബദ്ധം പറ്റാറുണ്ട്. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി, പക്ഷെ അത് നിങ്ങൾ പഠിച്ച സന്ധ്യമായിട്ടൊന്നും പ്രശ്നമുള്ളതല്ല. അതുകൊണ്ട് അബദ്ധം നിങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റില്ല. പക്ഷെ അങ്ങനെ ചിലപ്പോൾ സൂത്രങ്ങൾ മാറിപ്പോകും. കാരണം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ നാക്കിൽ കൂടി വരുന്ന ശബ്ദം ഉണ്ടായിരിക്കും, എന്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്ത വേറെ ആയിരിക്കും. അങ്ങനെ ഒരു തകരാറ് പറ്റാറുണ്ട്. അതുകൊണ്ട് പക്ഷെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു പിശക് വന്നു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചറിയാൻ പറ്റും. ഇന്നലെ പാവക ആ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു സൂത്രം പറഞ്ഞു, പക്ഷെ അത് അവിടെ പറയേണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിലിരുന്നാണ്. അതിൻ്റെ അടുത്ത സൂത്രത്തിൻ്റെ ഉദാഹരണത്തിൽ പറയേണ്ട ഒരു സൂത്രം അവിടെ പറഞ്ഞു. പക്ഷെ അത് തൽക്കാലം ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് സന്ധിക്കുന്ന ദോഷം വന്നിട്ടില്ല, പക്ഷെ അതിങ്ങ് വന്നുപോയി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അപവാദമായ അടുത്തൊരു സൂത്രം, അതിൻ്റെ ഒരു വൃത്തി, ആ വൃത്തിയിൽ ഇങ്ങനെ ഒരു സൂത്രമുണ്ട്, ഇതൊക്കെ മനസ്സിലിരിക്കുന്നു. അപ്പം അങ്ങനെ തകരാറ് വരും, അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ വ്യാകരണം പോലെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ഇത് പ്രായം ഒരു ഘടകമാണ്. വയസ്സാകുമ്പം പഴയതുപോലെയുള്ള ഓർമ്മശക്തിയും കിട്ടത്തില്ല. അതുകൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ പിശകൾ സംഭവിക്കാം, പിശകാർക്ക് സംഭവിക്കാം. വ്യാകരണത്തിൽ അത് വളരെ ശ്രദ്ധ ആവശ്യമുണ്ട്. പിന്നെ അതുകൊണ്ട് സാറിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ഇതിൻ്റെ എല്ലാം കുത്തിയിരുന്ന് നോട്ടുകൾ എഴുതി തയ്യാറാക്കി എന്നിട്ടാണ് പഠിപ്പിക്കുന്നത് എല്ലാവരും. പക്ഷേ എന്നെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്ത് എനിക്ക് എഴുതുന്ന ഒരു സ്വഭാവമില്ല. ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്കാണ്, അതൊക്കെ തോറ്റിട്ടുണ്ട്. കാരണം എഴുതുന്ന ഒരു ശീലമേ ഇല്ല. അതുകൊണ്ട് നോട്ട് തയ്യാറാക്കാനും ശീലമില്ലാത്തതുകൊണ്ട് എന്തോ, അതുകൊണ്ട് ഓർമ്മയെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്തെങ്കിലും പശു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ് ഏ ആന്നിരിക്കുന്നു. പക്ഷെ ഈ സൂത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ആ എ എന്ന് പറയുന്ന പദാന്തത്തിൽ തന്നെ ഇരിക്കണം. മുമ്പ് പലയിടത്തും അത് അത്ര കർശനമായിരുന്നില്ല, ഇത് നമ്മൾ മനസ്സിലായിക്കോണം. എ പദാന്തത്തിൽ തന്നെ ഇരിക്കണം. എ പ്ലസ് ആ എന്നിരിക്കുമ്പോൾ ഇവിടെ ഈ സൂത്രം പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏച്ചോ അയവായവോ വരാൻ പാടില്ല. വരേണ്ട എന്താണ്? ഏച്ചോ അയവായവ ഏച്ചിൽ പെടുന്നവർ ഏ പരത്തിൽ അച്ചിലായിരിക്കുന്നു. ഏയുടെ സ്ഥാനത്ത് ഐ വന്നിട്ട് അയ എന്ന് വരണം, അയ എന്ന് വരണം, അത് വരത്തില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സൂത്രം നോക്കുക. ഏങ്ങഹ പദാന്താത് അതി, ധൈര്യമായിട്ട് വായിക്കാം. പദാന്താത് ഏങ്ങോ അതിപരെ പൂർവരൂപം ഏകാദേശ സ്യാത്. ഹരേ അവ, വിഷ്ണു അവ. ഈ സൂത്രത്തിൽ ഏങ്ങഹ അകസവർണ്ണ ദീർഘ പോലെ തന്നെ ഇതും പഞ്ചമ്യന്തമാണ്. എങ്ങിൽ നിന്നും പഞ്ചമിയുടെ അർത്ഥം അങ്ങനെ വരും. എങ്ങിന്റെ നല്ല എങ്ങിൽ നിന്നും, അതൊക്കെ നമ്മൾ വ്യാഖ്യാനം കൊണ്ട് അടുത്ത് വരുന്ന പദങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കിക്കോളും. കാരണം ഇപ്പൊ ഏങ് ശബ്ദമാണ്, ഏങ് ഏങ്ങു ഏങ്ങഹ ഏങ്ങും ഏങ്ങു ഏങ്ങഹ ഏങ്ങ എംഭ്യ എംഭി ഏങ്ങേ എംഭ്യ എംഭ്യ ഏങ്ങ എംഭ്യ എംഭ്യ, ഇങ്ങനെയാണ് അതിന്റെ രൂപം പോകുന്നത്. അപ്പൊ ഈ ഏങ്ങഹ ഏങ്ങഹ ഏങ്ങഹ എന്ന് ഒരുപാട് ഭാഗത്ത് വരുമ്പോൾ ഈ ഏങ്ങഹ എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് പ്രഥമാബഹുവനാണോ ദ്വിതീയബഹുവനമാണോ പഞ്ചമീ ഏകഹുവനമാണോ ഷഷ്ഠീ ഏകഹുവനാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അത് വ്യാഖ്യാനം കൊണ്ട് ഭാഷകാരൻ പറയും, സാമർഥ്യയോഗാത് നഹി കശ്ചിതത്ര പശ്യാമി ശാസ്ത്രേ യത് അനർത്ഥകം സ്യാത്. ഓരോ പദങ്ങളിലും ഒരു സാമർഥ്യമുണ്ട്, ഒരു അർത്ഥവത്വമുണ്ട്. ആ അർത്ഥവത്വം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഒരാളുടെ ബുദ്ധി. അതുകൊണ്ട് നഹി കശ്ചിത് അത്ര ശാസ്ത്രം, ഈ ശാസ്ത്രത്തിൽ ഒരിടത്തും തന്നെ പശ്യാമി ശാസ്ത്രേ ഇത് അനർത്ഥകം സി, അതൊരു അനർത്ഥകമായിട്ടൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഓരോ ശബ്ദം പ്രയോഗിക്കുന്നിടത്തും അതിന് അതിൻ്റെതായ എന്തെങ്കിലും ഒരു വിശേഷ പ്രയോജനം കാണും, അർത്ഥവത്വം പ്രയോജനമത്വം എന്ന് പറയുന്നത് സാമർഥ്യയോഗാത്. ഓരോ സ്ഥലത്തും അതിന് പ്രയോജനമുണ്ട്. ഇപ്പൊ യങ്ഹ എന്ന് പറയുന്നത് അതിനെ പഞ്ചമി ആക്കുന്നതുകൊണ്ടൊരു പ്രയോജനമുണ്ട്, ഷഷ്ടി ആക്കാതിരിക്കുന്നതുകൊണ്ടൊരു പ്രയോജനമുണ്ട് എന്നാണ് മഹതി സൂക്ഷ്മേക്ഷിക സൂത്രകാരസ്യ കാശ്യാകാരൻ പറയും. സൂത്രകാരന്റെ ആ സൂക്ഷ്മ ബുദ്ധി സൂക്ഷ്മേക്ഷിക വളരെ വലുതാണ്. പിൽക്കാലത്ത് അത് പഠിക്കാൻ പോയവർക്കൊന്നും കൂടെ ഓടിയെത്താൻ പ്രയാസമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക പ്രയോജനത്തെ കണ്ടുകൊണ്ടാണ് ഇത് പഞ്ചമിയാണ് ഇത് ഷഷ്ടിയാണെന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളും കാണും. നമ്മളും അത് പരിചയിച്ച് വരുമ്പോൾ നോക്കി മനസ്സിലാവും എന്നാണ് പദാന്താത് ഏങ്ങഹ. ഏങ്ങഹ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചമി എന്താണ്? എന്തുകൊണ്ട് പദാന്താത് പഞ്ചമി എന്താണ്? ഏങ്ങഹയുടെ വിശേഷണമായി പദാന്ത എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് പഞ്ചമി എന്താണ്? ഇത്തരത്തിലൊക്കെ നമുക്ക് ക്രമേണ മനസ്സിലാവും. ഏങ്ങ പദാന്ത അതി. അതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വാകാരം പരമിരിക്കുക എന്നർത്ഥം. അതിക്ക് ഹ്രസ്വാകാരം എന്നുള്ള അർത്ഥം കിട്ടുന്ന നമ്മൾ പഠിക്കും. തൽക്കാലം അത് ഹ്രസ്വാകാരം എന്ന് മനസ്സിലാക്കുക. വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? പദാന്താത് ഏങ്ങ, പദാന്തമായ ഏങ്ങിൽ നിന്നും അതിപരേ ഹ്രസ്വാകാരം പരമിരിക്കെ പൂർവരൂപം ഏകാദേശി സ്യാത്. പൂർവം എന്ന് പറയുന്നത് ഇതിന്റെ മേളിൽ അമിപൂർവ എന്നൊരു സൂത്രമുണ്ട്, അത് ഇന്നിങ്ങോട്ട് വരും. അതുകൊണ്ടാണ് പൂർവരൂപം ഏകാദേശി സ്യാത്, ഏകാദേശമായി വരുന്നു. ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ഒരു സ്ഥാനിക്ക് ഒരാദേശം വരുന്നു, അല്ലെങ്കിൽ രണ്ട് സ്ഥാനികൾക്ക് ഒരാദേശം വരുന്നു, അതിന് ഏകാദേശം എന്ന് പഠിച്ചു സവർണ ദീർഘം. ഇവിടെ അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ഇവിടെ പുറത്തുനിന്ന് ആരും വരുന്നില്ല. പൂർവത്തിലിരിക്കുന്ന ആ രൂപം ഏകാദേശമായി വരുന്നു, അതാണ് ഏകം. അത് പൂർവത്തിന്റെയും പരത്തിന്റെയും സ്ഥാനത്ത് അത് തന്നെ വരും. നേരത്തെ എഴുതിയ ഉദാഹരണം എവിടെയാണ്? ഏ ആന്ന് ഇവിടെ എഴുതിയല്ലോ നേരത്തെ. ഇവിടെ ഏ ആന്നിരിക്കുകയാണ് പരത്തിലിരിക്കുന്ന ഒരു സ്വകാരമാണ്. ഈ ഏ എന്ന് പറയുന്നത് ഒരു പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന ഏകാരമാണ്. ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കണം ഇവിടെ എന്താണ് ആദേശമായി വരുന്നത്. പുറമേ നിന്ന് ആരും വരത്തില്ല, ഈ പൂർവത്തിലിരിക്കുന്ന ഏകാരം തന്നെ. എന്തിനാദേശം വരും? ആ ഏകാരത്തിനും പരത്തിലിരിക്കുന്ന ആകാരത്തിനും കൂടെ സ്ഥാനി രണ്ടാണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? പരത്തിൽ എന്തെഴുതും? പരത്തിൽ എന്തെഴുതും? എ പ്ലസ് ആ എ എന്ന് വരും. എന്നുവെച്ചാൽ പൂർവത്തിലിരുന്ന ആ എ തനിക്കും പരത്തിലിരിക്കുന്ന ആക്കും കൂടി വന്നിട്ട് എ എന്നായി. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കാണിക്കാൻ ഇവിടെ ഒരു പ്രശ്ലേഷ ചിഹ്നം കൊടുക്കും. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കൊടുക്കും സാധാരണ. അപ്പോൾ ഇതിൽ ഇവിടെ സമാസത്തിലെ ഉദാഹരണമല്ല കൊടുത്തിരിക്കുന്നത്, നമ്മൾ സാധാരണ നമ്മൾ കൽപ്പിച്ചെടുക്കുന്ന പോലുള്ള ഒരു ഉദാഹരണമാണ്. എന്നുവെച്ചാൽ ഇത് പദാന്തസന്ധിയാണ്, അതുകൊണ്ട് ആ ഉദാഹരണം തന്നെ നമുക്ക് കൊടുക്കാം. ഹരേ പ്ലസ് അവ. ഇത് കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചാണ് പിന്നെ നമ്മൾ മാറ്റി ഹരേ പ്ലസ് അവ. ആദ്യം മനസ്സിലാക്കുക, ഇവിടെ വരുന്ന സന്ധി പൂർവ്വരൂപമാണ്, ഈ സന്ധിക്ക് പൂർവ്വരൂപം എന്ന് പറയും. അതിന് നമ്മൾ പിരിച്ചെഴുതുന്നു ഹര് കോമ എ പ്ലസ് ആ കോമ വ. ഇവിടെ എവിടെയാണ് സന്ധി വരുന്നത്? ഏകാരത്തിനും അകാരത്തിനും. എന്ത് വരും? എയുടെയും ആയുടെയും സ്ഥാനത്ത് എ വരും. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹരി എ വ എന്ന് വരും. ഏവം ഇനി തന്നെ ചേർത്തെഴുതുമ്പോഴോ ഹരി വ. അതിലൊരു പ്രശ്ലേഷം വേണമെങ്കിൽ ഇടാം. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെ ഒരു പ്രശ്ലേഷം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഹരേ അവ എന്ന് വായിക്കരുത്, അത് തെറ്റാണ്. എന്തുകൊണ്ട്? നമ്മൾ സന്ധി ചെയ്തു കഴിഞ്ഞു, സന്ധി ചെയ്തു കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് ഈ വരയിട്ടിരിക്കുന്നത്. ഈ വരയിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വായിക്കാവോ? ഹരേവാന്നേ വായിക്കാവൂ. എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ പിരിച്ചു വായിക്കാൻ പാടില്ല. പിരിച്ചു വായിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതിനെ മാറ്റണം, ആ പ്രശ്ലേഷം മാറ്റണം. എന്നിട്ട് നമ്മൾ അതിനെ പിരിച്ചു വായിക്കണം, ഹരേ നിർത്തി അവ എന്ന് പറഞ്ഞാൽ ഇവിടെ സന്ധി ചെയ്തിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി. നമ്മളത് മനസ്സിലാക്കിയതുകൊണ്ട് ഇവിടുത്തെ രണ്ട് പദങ്ങളെയും നമ്മൾ വേർതിരിച്ച് പറയുകയാണ് എന്നുള്ള ധാരണയിൽ പിരിക്കാം. അല്ല, ശ്ലോകങ്ങളിലും മറ്റും വരുമ്പോൾ നമ്മൾ സന്ധ്യയെ അംഗീകരിക്കുകയാണെങ്കിൽ ഹരേ അവ എന്ന് വായിക്കാൻ പാടില്ല, ഹരേവ എന്ന് വായിക്കണം. എന്തുകൊണ്ടില്ലെങ്കിൽ പിന്നെ സന്ധി ചെയ്തതിന് പ്രയോജനമില്ല. സന്ധി ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? ഒരു അകാരത്തിന്റെ ഉച്ചാരണം നമുക്ക് ലാഭിച്ചു. നമ്മൾ ഹരേ അവ എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ ഹരേവ എന്നാ പറയുന്നത്, ആ ഒരു അകാര ഉച്ചാരണം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സന്ധി ചെയ്തത്. അപ്പൊ സന്ധി ചെയ്തിട്ട് പിന്നെ ഹരേ അവ എന്ന് വായിക്കേണ്ട കാര്യമുണ്ട്? ചേർത്ത് തന്നെ വായിക്കണം. പക്ഷെ ഉള്ളിൽ മനസ്സിലാക്കിയിരിക്കണം, ഇവിടെ ഹരേ എന്നും അവ എന്നും പറയുന്ന രണ്ട് പദങ്ങളുണ്ട്. ഹരേ എന്ന് പറയുന്നത് ഹരിശബ്ദത്തിന്റെ സംബോധനയാണ്, അല്ലയോ ഹരി എന്നാണ്. അവ എന്ന് പറയുന്നത്, അവ എന്ന് പറയുന്ന ധാതുവിന്റെ ലോട്ട് മധ്യപുരുഷ ഏകോചനമാണ്, രക്ഷിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, നമുക്ക് പദപരിചയം വേണം സന്ധി ചെയ്യാൻ, പിരിക്കാൻ പദപരിചയം വേണം, ധാരാളം സംസ്കൃതം വായിക്കണം, ഇല്ലെങ്കിൽ ഇത് നീന്തൽ പഠിക്കുന്ന പോലെയുള്ളൂ, എഴുതി പഠിക്കുന്ന പോലെ വെള്ളത്തിൽ ഇറങ്ങിയാൽ മുങ്ങിച്ചെത്തുവും, യാതൊരു പ്രയോജനവും വരത്തില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? സൂത്രം നോക്കുക, പദാം ദാത് ഏങ്ങഹ. ഇവിടെ നോക്കുക, പദമായി ഹരേ, പദമായി ഹരേ, പദാന്തമായ ഏങ്ങായി ഹരയില്ല ഏ. എന്തുകൊണ്ട്? ഏങ്ങെന്ന് പറയുന്നതിന് രണ്ടക്ഷരമേ ഉള്ളൂ, ഏ ഓങ്. ആ രണ്ടക്ഷരങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യാഹാരം ഉണ്ടാക്കിയാണ് ഏ ഓങ്. ഏച്ചോ അയവായവഹ, അവിടെ ഏച്ചെന്ന് പറയുന്നിടത്ത് നാലക്ഷരമുണ്ട്, ഏ ഓ ഐ ഔ, അത് ഏങ്ങ്. ഇവിടെ ഏച്ച്, ഇതൊക്കെ തിരിച്ചറിയണം. അവിടെയൊക്കെ ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിച്ചോണം. അവിടെ നാലക്ഷരം, ഇവിടെ രണ്ടക്ഷരം, ഇതൊക്കെ മനസ്സിലാക്കി പോകുന്നു. ഏച്ചഹ അപ്പോ ഏച്ച്, പിന്നെ ഇവിടെ ഏങ്ങ്. ഏങ്ങിനെന്തൊരു വിശേഷം കൊടുത്തു, പദാന്താതേങ്ങഹ. ഇവിടെ പദത്തിന്റെ അന്ത്യത്തിലുള്ള ഏങ്ങാണ് നോക്കുക, ഹരേ. പദത്തിന്റെ ഹരേ എന്ന് പറയുന്ന പദമാണ്, ആ പദത്തിന്റെ അന്ത്യത്തിൽ അവസാനത്തിൽ എന്തിരിക്കുന്നു? ഏ ഇരിക്കുന്നു, ഏങ്ങിലെ ഏ ഇരിക്കുന്നു. അതിൽ നിന്നും പഞ്ചമിയുടെ അർത്ഥം അങ്ങനെ വരും, ഏങ്ങഹ ഏങ്ങിൽ നിന്നും, അക്കഹ അക്കിൽ നിന്നും, വൃക്ഷാൽ വൃക്ഷത്തിൽ നിന്നും, രാമാത് രാമനിൽ നിന്നും എന്നെല്ലാം പറയും പോലെ, അതിപരേ അത്ത് പരമിരിക്കേ. അത്തെന്ന് വെച്ചാൽ എന്താണ്? ഹ്രസ്വമായ അകാരം പരമിരിക്കേ. ഇവിടെ അതുകൊണ്ട് ദീർഘം വന്നാൽ എന്തുവരും? ഏച്ചോ അയവായാവഹ. ഇത് പ്രത്യേകം അകാരത്തിന് പറഞ്ഞിരിക്കുകയാണ്, അകാരം പരമിരിക്കേ എന്ന് പറയുന്നു. പൂർവ്വരൂപം, അപ്പൊ ആദ്യം പൂർവ്വം ഏതാണെന്ന് നോക്കണം. പൂർവ്വം ഏതാണ്? ഏ എന്ന് പറയുന്നു ആ രൂപം. അതിന് പൂർവ്വത്തിന്റെ രൂപം പോലെയുള്ള രൂപം എന്നൊക്കെ പറയും, നമ്മൾ അങ്ങോട്ട് കിടക്കണ്ട. തൽക്കാലം ആ പൂർവ്വത്തിലിരിക്കുന്ന ആ രൂപം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചില കൂടുതൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ സംഗതി കോംപ്ലിക്കേറ്റ് ആകും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, ആ പൂർവ്വത്തിലിരിക്കുന്ന എന്തോ അത് എന്ന് ചുരുക്കി മനസ്സിലാക്കുക. പൂർവ സ്വരൂപം ഇവ രൂപം യസ്യ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും, അത് വേണ്ട. പൂർവ്വത്തിലിരിക്കുന്ന ആ രൂപം ഏതാണ് ഇവിടെ? അതെന്ത് ചെയ്യുന്നു? ഏകാദേശസ്യ ഏക പൂർവപരയോഹോ സംഹിതായം, ഇതെല്ലാം ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒന്ന്, ഇവിടുത്തെ ഒന്നെന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്നില്ല, പൂർവ്വത്തിരുന്ന അത് തന്നെ, അല്ലെങ്കിൽ അതുപോലെ ഒന്നെന്ന് വെച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. അതെന്ത് ചെയ്തു? ആ രണ്ടിൻ്റെയും കൂടെ സ്ഥാനത്ത്, ഏയുടെ ആയുടെ സ്ഥാനത്ത് വന്ന് ഹരേ ഹരേ വാന്നു ഏകാദേശം വന്നിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നോക്കാം, വിഷ്ണുവ അതും ഇവിടെ എന്താണ്? സമാസമല്ല ഇവിടെ നമുക്ക്. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഏതെല്ലാം ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടു പറഞ്ഞു അതെല്ലാം അനിത്യമാണ്, സന്ധി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഹരേ അവാന്നും സന്ധി ചെയ്യാതെയും ഇത് ഉപയോഗിക്കാം, വാക്യത്തിലോ ശ്ലോകങ്ങളിലോ എല്ലാം ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മര്യാദ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിയമം ഉണ്ട്, ആ നിയമത്തെ നമ്മൾ പാലിക്കുന്നു, അതുകൊണ്ട് സന്ധി ചെയ്ത് തന്നെ ഉപയോഗിക്കണം, അതാണ് നല്ലത്. സന്ധി ചെയ്യാതിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായാലും ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാതിരിക്കുക, സന്ധി ചെയ്യാൻ പറഞ്ഞ നിയമത്തെ അനുസരിക്കുക. അങ്ങനെയുണ്ടല്ലോ പലപ്പോഴും, നിയമത്തെ ലംഘിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ നിയമത്തെ അനുസരിക്കും. അതുപോലെ അതാണ് ഇവിടെ പാണിനി നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിയമങ്ങളെ ലംഘിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, പക്ഷേ നിയമത്തെ അനുസരിച്ച് ജീവിച്ചാൽ നല്ലത്. പാണിനിയുടെ സോഷ്യോളജി അതാണ്. ഇവിടെ എന്താ പറയുന്നത്? ഓ പ്ലസ് എന്താണ് അവ? അത് തന്നെ പ്രസവത്തിന് ഉദാഹരണം തന്നെ എടുക്കുക. ഇവിടെ ഓ പ്ലസ് ആകുന്നിരിക്കുന്നു സംഗതി. ഇപ്പം നമുക്കറിയാം ഓയും വായും പോയിട്ട് അവിടെ ഓ ഒന്ന് ഓ, ഇത് എളുപ്പമാണ്. പൂർവ്വരൂപം ഇനി പ്രസവത്തിന് ഉദാഹരണം തന്നെ എഴുതുക. വിഷ്ണു അവ വിഷ്ണു പ്ലസ് അവ അനൈ വിഷ്ണു പ്ലസ് അവ വിഷ്ണു കാമ ഓ ആ ഓമ വ നമുക്കറിയാം എന്താണ് ഓ എന്നിരിക്കുന്നു. അത് പദത്തിന്റെ അന്ത്യത്തിലാണ്, അതിന്റെ ഫലത്തിൽ ഒരു ഹ്രസ്വ അകാരം ഇരിക്കുന്നു. എന്തുവരും ഇവിടെ പറഞ്ഞു, യങ് ഹ പദാന്താതതി പദാന്താത് ഏങ്ങോ അതി പരേ പൂർവ്വരൂപം ഏകാദേശ. ഇവിടുത്തെ പൂർവ്വരൂപം എന്ന് പറയുന്ന ഓയാണ്, അത് ഏക ആദേശമായി വരുന്നു. അത് ഏകമായ ആദേശമാണ് ഏതിന്? രണ്ട് സ്ഥാനികൾക്ക്. എന്തുകൊണ്ട്? ഏക പൂർവ പരയോഹോ അനുവൃത്തി വരുന്നു. ഇവിടെ എന്തു വരുന്നു? ഇവിടെ ഓയ്ക്കും ആക്കും കൂടെ ഓ ഒന്ന്, വിഷ്ണുവ് എന്ന് വന്നു, വിഷ്ണുവാന്ന് വന്നു. ഇനി കൂട്ടിച്ചേർക്കുക, പോയെ പൂർവത്തിനോടാണ് ചേർക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഒരു ഹല്ല അച്ചില്ലാതെ ഇരിക്കുന്നത്. അതിപ്പോഴും ശ്രദ്ധിക്കണം. ഒരു സ്വരം വന്നു കഴിഞ്ഞാൽ അത് ഏതിനോട് കൂട്ടിച്ചേർക്കും? അതിൻ്റെ അടുത്ത് ഏതാണോ സ്വരമില്ലാതിരിക്കുന്നത് അതിനോട് കൂട്ടിച്ചേർക്കും. ഇവിടെ വിഷ്ണു എന്ന് പറയുന്നത് സ്വരമില്ലാതിരിക്കുകയാണ്, അതിനോട് കൂട്ടിച്ചേർത്തു. വിഷ്ണുവ ഒരാൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഇവിടെ പൂർവ്വരൂപം എന്ന് പറയുന്ന സന്ധി വന്നിരിക്കുകയാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഡാ കൊടുത്തത്, യെസ് കൊടുത്തത്. ഇത് നമുക്ക് അങ്ങനെ ഇടാം, ഇടാതിരിക്കാം. എന്തായാലും ശരി, പദപരിചയമുള്ള ആളാണെങ്കിൽ വിഷ്ണോവ എന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കും അവിടെ ഒരു സന്ധി വന്നിരിക്കുകയാണ്, വിഷ്ണോവ എന്നാണ്. വായിക്കുന്ന സമയത്ത് വിഷ്ണുവ എന്ന് വായിക്കുക. സന്ധിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ല അംഗീകരിക്കുന്നില്ലെങ്കിൽ വിഷ്ണു അവ എന്ന് വായിക്കാം. സന്ധി ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിച്ചേ പറ്റും. പിന്നെ പദജ്ഞാനത്തിന് വേണ്ടി, എന്തിനാണ് നമ്മൾ സന്ധികളെ പിരിക്കുന്നത്? അർത്ഥജ്ഞാനത്തിന് വേണ്ടി. ഇപ്പൊ വിഷ്ണുവ എന്നുകൊണ്ട് എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ പരത്തിലിരിക്കുന്ന പദം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ അവ എന്ന് പിരിക്കും. ഇനി അവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉടനെ പറയും അതൊരു ക്രിയാരൂപമാണ്. എവിടുന്ന്? അത് എന്ന ധാതുവാണ്, ആ ധാതുവിന്റെ ഇന്ന രൂപമാണ്, ലോട്ട് മധ്യപുരുഷ ഇന്ന രൂപം വന്നു കഴിഞ്ഞാൽ ഇന്ന അർത്ഥമാണ് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ നമുക്ക് മനസ്സിലാവും. അപ്പം വിഷ്ണുവെ രക്ഷിക്കൂ എന്നൊക്കെ അർത്ഥം നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നു. അത് നമ്മൾ തിങ്ങം തത്തി പഠിക്കുമ്പോൾ അത് ശരിയാവും, തൽക്കാലം പിരിക്കാൻ പഠിക്കുക. ഇനി ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുസ്തകം കണ്ടിരിക്കുമെന്നാണ് എൻ്റെ പുസ്തകത്തിൽ ഈ സൂത്രം. ഇതിലാണെങ്കിൽ 19-ാമത്തെ പേജിലാണ്, കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. കുറച്ച് മുമ്പോട്ട് പോകണം. അഗസ്ത്യ വർണ്ണ ദീർഘ കഴിഞ്ഞ് വരുന്ന സൂത്രമാണിത്. യങ്ഹ പദാന്താതതി പദാന്താതയങ്ങോ അതിപരേ പൂർവരൂപ ഏകാദേശ. പുസ്തകവും സൂത്രവും വൃത്തിയും കണ്ടെങ്കിൽ അതിൻ്റെ വൃത്തിയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ സൂത്രത്തിൻ്റെ ഉദാഹരണം അവിടെ തന്നെയുണ്ട്, ദൂരെ എങ്ങും പോകണ്ട. ഏങ്ങോ അതി എന്നുള്ളടത്ത് നോക്കുക. ഏങ്ങോ അതി, ഓയുടെ ഫലത്തിൽ അതിയില്ല ആയിരിക്കുകയാണ് ഇവിടെ ഈ സൂത്രം തന്നെ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഏങ്ങ പദാന്താതതി ഓയുടെ ഫലത്തിലായിരുന്നപ്പോൾ എന്ത് ചെയ്തോടെ പൂർവരും വന്നു, ഏങ്ങോതി എന്ന് വന്നു. അപ്പം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും? പദാന്താതെങ്ങോതി വരെ പൂർവരൂപം ഏകാദേശ. പക്ഷേ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് എങ്ങനെ വായിക്കും? പദാന്താതെങ്ങഹ അതിപരേ, കാരണം അവിടെ വേറെ സന്ധികളും വന്നിട്ടുണ്ട്. ഏങ്ങോ മറ്റു ചില സന്ധികൾ വന്നിട്ട് ഏങ്ങോ എന്ന് വന്നതിന് ശേഷം അതി വന്നപ്പം പൂർവരൂപം വന്ന് ഏങ്ങോതി എന്ന് വന്നു. പിന്നെ മറ്റു ചില സന്ധികളിലൂടെ അവിടെ വരുന്നുണ്ട്, അതിന് നമ്മൾ പഠിക്കും. തൽക്കാലം മനസ്സിലാക്കുക, ആ സൂത്രത്തിന്റെ ഉദാഹരണം അവിടെ തന്നെയുണ്ട്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൂത്രത്തില് അതി എന്ന് പറഞ്ഞാൽ ഹ്രസ്വ അകാരമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതിനുവേണ്ടി ഒരു സൂത്രമുണ്ട്. അതെവിടെയാ? അതിന്റെ പിറകിലോട്ട് വരിക, 16-ാമത്തെ പേജില്. 16-ാമത്തെ പേജില് 4-ാമത്തെ സൂത്രം. തപരസ്തത്കാലസ്യ, അതാണ് അതിന്റെ നിയമം. തപരസ്തത്കാലസ്യ തപരസ്തത്കാലസ്യ. സന്ധി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനും ചേർത്ത് വായിച്ചതാണ്, അത്രയും കഷ്ടപ്പെടാതെയും വായിക്കാം. തപരഹ തത്കാലസ്യ, പക്ഷെ സന്ധി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വായിക്കണമെന്നാണ് നിയമം. എങ്ങനെ? തപരസ് തത്കാലസ്യ. അതിന്റെ വൃത്തി തഹ പരോ യസ്മാത് സച താത്പരസ്ഥ ഉച്ചാര്യമാണ സമകാലസ്യൈവ സപ്ന്യാസ്യാത്. അപ്പൊ അതിനകത്ത് രണ്ട് പദമാണ്, ഏങ്ങഹ പദാന്താത് അതി. അവിടെ പറഞ്ഞല്ലോ ഏങ്ങഹ പഞ്ചമ്യന്തമാണ്, പദാന്താത് പഞ്ചമ്യന്തമാണ്, അതി എന്നൊരു ശബ്ദം വന്നു സപ്തമ്യന്തത്തിൽ. അതുകൊണ്ട് നമ്മൾ ഹ്രസ്വകാരം പരമിരിക്കുകയെന്ന് പറഞ്ഞു. അവിടെ അതി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ആയുടെ പരത്തിൽ തകാരമിരിക്കുകയാണ്, എന്നുവെച്ചാൽ അത് എന്നിരിക്കുകയാണ്. അത്ത് എന്ന് പറയുന്നതും അത് അതോ അധഃ അതം അതോ അധഃ അത അഭ്യാം അഭ്യ അതേ അഭ്യാം അഭ്യ അധഃ അഭ്യാം അഭ്യ അധഃ തോഹോ അതാം അതി സപ്തമി എന്താണത്? അത്തിന്റെ സപ്തമിയിലാണ് അതി എന്ന് വരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അകാരത്തിന്റെ പരത്തിൽ തകാരമിരിക്കുന്നു, അതിനാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തപരഹ എന്ന് പറഞ്ഞിരിക്കുന്നു. തപരയ്ക്ക് ഉദാഹരണം എന്താണ്? അതാണ് അകാരത്തിന്റെ പരത്തിൽ തകാരമിരിക്കുന്നു. അപ്പൊ എന്താ സൂത്രം പറയുന്നത്? അങ്ങനെ അകാരത്തിന്റെ പരത്തിൽ തകാരം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അകാരം ഏതാണെന്ന് നോക്കണം. അകാരം ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വ അകാരത്തെ മാത്രമേ എടുക്കാവൂ. അതാ പറയുന്നു. ഇത് അച്ച് പ്രത്യാഹാരത്തിൽപ്പെട്ട ഏത് വർണ്ണത്തെയും തകാരം പരമാക്കി സൂത്രങ്ങളിൽ ഉപയോഗിക്കും. ഉദാഹരണം അത്ത് എന്ന് പറഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കുക, ഇത്ത് എന്ന് പറഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കുക, ഉത്ത് ഹ്രസ്വത്തെ എടുക്കുക, ഹരത്ത് ഹ്രസ്വത്തെ എടുക്കുക, ഏ വന്നു കഴിഞ്ഞാലോ ഏത്ത് ദീർഘത്തെ എടുക്കുക, ഓത്ത് ആ ദീർഘത്തെ എടുക്കുക, ആയിത്ത് ആ ദീർഘത്തെ എടുക്കുക, ഔത്ത്. അപ്പൊ ഈ സൂത്രം പറയുന്നതാണ് അക്ഷരസമാമനായത്തിലെ ഈ വർണ്ണങ്ങൾക്ക്, ഇത്രയും വർണ്ണങ്ങളേ ഉള്ളൂ, ഇതിന് ഉദാഹരണമായിട്ട് ദീർഘമൊന്നും വരത്തില്ല. ഈത്ത് ഊത്ത് എന്നൊന്നും വന്നാൽ അവിടെ ഈ നിയമം വരത്തില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അക്ഷരസമാമനായത്തിലെ ആ ഈ ഊറ് തുടങ്ങിയ വർണ്ണങ്ങൾക്ക് ശേഷം തകാരം വന്നു കഴിഞ്ഞാൽ ആ രൂപത്തെ, അതായത് ഹ്രസ്വത്തെ മാത്രമേ എടുക്കാവൂ. ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയും ആ എന്ന് പറഞ്ഞാൽ 18 ഭേദമുണ്ട്. അത് ഹ്രസ്വം ദീർഘം മൃത 3, പിന്നെ ഉദാത്ത ഉദാത്ത സരിതം 3, പിന്നെ അനുനാസിക അനുനാസിക 2, എല്ലാം കൂടെ 18. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, നമുക്ക് ആവശ്യമുള്ള ഒരു ഹ്രസ്വ ഒരു ദീർഘവും മാത്രം. അതുകൊണ്ട് ആക്കി ശേഷം താ കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ മാത്രം എടുക്കുക എന്ന് മാത്രം പഠിച്ചാൽ മതി, ബാക്കി 18 പോയി ചുറ്റിക്കറങ്ങരുത്. ചില വ്യാഖ്യാനങ്ങളിലൊക്കെ അതൊക്കെ എഴുതി വെച്ചിരിക്കും, മനുഷ്യന് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും മനസ്സിലാക്കാവും. എന്താണ്? അകാരത്തിന് ശേഷം തകാരം കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കണം. ഒരു നിയമം കൂടെ ഇവിടെ പറയുന്നുണ്ട്. നമ്മളിപ്പോ കണ്ട എങ്ങനെ അതി അകാരത്തിന് ശേഷം തകാരം കണ്ടു, ഇനി ഒരു നിയമം കൂടെ പറയുന്നത് എന്താണ്? ഇത് അകാരത്തിന്റെ പൂർവത്തിൽ തകാരത്തെ കണ്ടാലും ഇങ്ങനെ തന്നെ എടുക്കണം. എന്നുവെച്ചാ താ തീ തൂ ഇങ്ങനെയെല്ലാം കണ്ടാലും, അതായത് ഈ തകാരം എന്ന് പറയുന്ന പരത്തിൽ തന്നെ വേണമെന്നില്ല, പൂർവത്തിൽ വന്നാലും മതി. തേ തൈ ഇങ്ങനെയെല്ലാം സൂത്രത്തിൽ കണ്ടു കഴിഞ്ഞാലും ഈ അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങളെ എടുക്കാവൂ എന്ന് ചുരുക്കം. മനസ്സിലായല്ലോ? അപ്പൊ എന്തായി? രണ്ട് നിയമം കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അകാര ഇകാര ഉകാരാദി വർണ്ണങ്ങൾക്ക് മുമ്പിലോ പിമ്പിലോ തകാരത്തെ കാണുകയാണെങ്കിൽ അച്ച് പ്രത്യാഹാരത്തിലുള്ള വർണ്ണങ്ങളെ മാത്രമേ എടുക്കാവൂ, വേറെ ഒന്നിനെ എടുക്കരുത്. പ്രക്രിയകൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും, അച്ഛെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എന്താണ്? ആ ഈ ഊ, അതേ എടുക്കാറുള്ളൂ. പിന്നെ അതിനോടുകൂടിയൊരു താ ചേർത്തിട്ട് ആ ഈ ഊ എന്നേ എടുക്കാൻ പാടുള്ളൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതിൻ്റെ ആവശ്യം തോന്നി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് എങ്ങഹ പദാന്താ അതി എങ്ങ പദാന്ത അതി എന്ന് പറയുന്നത് അത് ഈ എന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ പറഞ്ഞാൽ മതി, എന്താണ് ആ പരമിരിക്കുക എന്ന് പറഞ്ഞാൽ മതി. ആ പരേ എന്തിനൂടെ അത്ത് ആ തകാരത്തെ കൊണ്ടുവന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടൊരു നിയമം ഉണ്ടാക്കുന്നു? അതിന്റെ ആവശ്യമില്ലല്ലോ. അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളതേ നമ്മളെടുക്കും. പിന്നെ തകാരം കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കണമെന്ന് എന്തുകൊണ്ടൊരു നിയമം പറഞ്ഞു? പഴയ പാഠങ്ങൾ ഓർമ്മയുള്ളവർക്കാണെങ്കിൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, തൽക്കാലം ആർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. ആണ് ഇത് സവർണസി അപ്രത്യേക. അപ്പം ആരും മോശക്കാരല്ല, എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അണുത് സവർണസിജ അപ്രത്യ എന്ന് പറയുന്ന സൂത്രം പറഞ്ഞു. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ഭേദമുണ്ടോ അത്രയും ഭേദത്തിൽ എടുക്കണമെന്ന്. അപ്പൊ എവിടെയെങ്കിലും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നും പിന്നും ആലോചിക്കാതെ 18 ഭേദം എടുത്തുകളയും. അതുകൊണ്ട് പാണിനി പറയണം, അങ്ങനെ എടുക്കരുത്. അവിടെ ഒരു നിയമം ചെയ്യുകയാണ്, ഇതിനെ നിയമസൂത്രം എന്ന് പറയും. തപരസ്തത്കാലസ്യ നിയമസൂത്രമാണ്. അതദ്വ്യാവൃത്യാത്മകം സൂത്രം നിയമസൂത്രം എന്ന് പറയും. അതദ്വ്യാവൃത്യാത്മകം, അതല്ലാത്തതിനെ ഒഴിവാക്കുന്ന സൂത്രം അതാണ്. ആന്ന് പറഞ്ഞാൽ ഹർസമാണല്ലോ. അതല്ലാത്തതൊക്കെയാണ് ദീർഘപ്രദങ്ങൾ, അതിനെ ഒഴിവാക്കുന്നത്. അതിനെ ഒഴിവാക്കാൻ മാത്രമല്ല ആയെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂത്രം നിയമസൂത്രമാണ്. ഏങ്ങ പദാന്താദാതി, അത് വിധിസൂത്രമാണ്. യുഗോ ഗണേശ് അഗോസവനെ തീർവ ഏച്ചുവായ വായ ഏങ്ങ പദാന്താദാതി, ഇതെല്ലാം വിധികളാണ്. സ്ഥാന അന്തരതമ യഥാസംഖ്യം അനുദേശ സമാന, ഇതെല്ലാം പരിഭാഷാസൂത്രങ്ങളാണ്. പരിഭാഷ എന്ന് പറയുന്നത് എന്താണ്? അവ്യവസ്ഥായാം വ്യവസ്ഥ ആപാദകം സൂത്രം. ഒരു വ്യവസ്ഥയില്ലാതെ വരുന്നിടത്ത് വ്യവസ്ഥയെ കൊണ്ടുവരുന്നതാണ് പരിഭാഷാസൂത്രം. അവ്യവസ്ഥായാം വ്യവസ്ഥ ആപാദകം സൂത്രം പരിഭാഷാസൂത്രം. വിധിസൂത്രം എന്ന് പറഞ്ഞാലോ ആദേശാദി വിധായകം സൂത്രം, വിധിസൂത്രം. ഇത് വേണച്ചി ആദേശത്തെ വിധിക്കുന്നു, ഇനി ആഗമത്തെ വിധിക്കും, പ്രത്യയങ്ങളെ വിധിക്കും. എല്ലാം വിധിസൂത്രങ്ങളാണ്. ആദേശാദി വിധായകം സൂത്രം. അവ്യവസ്ഥ എങ്ങനെ വരുന്നു? ഈയുടെ സ്ഥാനത്ത് എണ്ണി വിധിച്ചു. എണ്ണെന്ന് പറയുന്നിടത്ത് നാലക്ഷരം കൊണ്ട് ഏത് വരും? അവിടെ വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവ്യവസ്ഥ വന്നു. ഈ വരും, ഈക്ക് യാ വരുമോ, വാ വരുമോ, ഋ വരുമോ, ലു വരുമോ, ഇങ്ങനെ സംശയം വരുന്നു. ആകെ ഒരു അവ്യവസ്ഥ വന്നപ്പോ സ്ഥാന അന്തരം പറയുന്നു. എന്താണ് സാദൃശ്യമുള്ള വരട്ടെ. അപ്പൊ സാദൃശ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. അതുകൊണ്ട് അതെന്തായി? പരിഭാഷാസൂത്രമായി. അവ്യവസ്ഥായാം വ്യവസ്ഥ ആപാദകം. സപ്ഞാസൂത്രം, സപ്ഞാസപ്നി സംബന്ധ ബോധകം സൂത്രം സപ്ഞാസൂത്രം എന്ന് പറയും. എന്നുവെച്ചാൽ ഇന്നതാണ് ഇവിടുത്തെ സപ്ഞ, ഇന്നതാണ് ഇവിടുത്തെ സപ്ഞി എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് സപ്ഞാസപ്നി ബോധകം എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ സപ്ഞാസപ്നി സംബന്ധ ബോധകം സൂത്ര സപ്ഞാസൂത്രം. ഫലന്ത്യം അന്ത്യം ഹല ഇത് സ്യാദ് സൂത്രം എന്താ പറയുന്നത്? അന്ത്യമായ ഹല്ല് അത് സപ്നിയാണ്, ഇത്തെന്ന് പറയുന്നത് സപ്ഞയാണ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് സപ്ഞാസപ്നി സംബന്ധ ബോധകം സൂത്ര സപ്ഞാസൂത്രം. ആ അങ്ങനെ പലതരത്തിലുള്ള സൂത്രം പഠിച്ചാല് നമ്മളിപ്പോ എന്താണ് നിയമസൂത്രത്തെ പഠിക്കുകയാണ്. അതദ്വ്യാവർത്യാത്മക സൂത്രം ആ എന്ന് പറയുമ്പോൾ ഏതിനെയൊക്കെ ഒഴിവാക്കണമോ ദീർഘപ്രദങ്ങളെ അങ്ങനെ ഒഴിവാക്കുന്ന സൂത്രം അതാണ് സപ്ഞാസൂത്രം, അല്ല നിയമസൂത്രം. പിന്നെ നിയമസൂത്രം എന്ന് പറയുന്നത് ഇതൊക്കെ മീമാംസയുടെ നിയമം അനുസരിച്ചാണ്. മീമാംസയിൽ ഇതിനെ പരിസംഖ്യാസൂത്രം, പരിസംഖ്യാവിധി എന്ന് പറയും. ഇവിടെ ഇതെല്ലാം ഓരോ വിധികളാണ്. സപ്ഞാവിധി, പരിഭാഷാവിധി, ആദേശവിധി, നിയമവിധി, അങ്ങനെയുള്ള വിധികളാണ്. പൂർവമീമാംസയുടെ ന്യായം അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തു വരുന്നു? ഇത് നിയമസൂത്രമാണ്, പുതിയൊരു വിഭാഗം. ഇനി ഇതുപോലെ പല സൂത്രങ്ങളും വരും. തപരസ്തത്കാലസ്യ, അപ്പൊ തപരയ്ക്ക് നമ്മൾ അടുത്തും പറഞ്ഞെന്താണ്? ഈ അക്ഷര സമാമനായ ചില സ്വരങ്ങൾക്ക് പൂർവത്തിലോ പരത്തിലോ താവന്നു കഴിഞ്ഞാൽ അവിടെ 18 ഭേദത്തെ എടുക്കാൻ പാടില്ല. ആണത് സവർണ സുജാപ്രത്യാന്നുള്ള സൂത്രം കൊണ്ട് 18 ഭേദത്തെ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കരുത്. അവിടെ അതിനെ മാത്രമേ എടുക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ത് ഇത്ത് തുടങ്ങിയതാണ് ഇതിന് ഉദാഹരണം. ആത്ത് ഈത്ത് ഒന്നുമല്ല. എന്തുകൊണ്ടല്ല? കാരണം അണു സവർണസി അപ്രത്യ എന്താ പറയുന്നത്? അച്ചില വർണ്ണങ്ങള് സവർണത്തെ ഗ്രഹിക്കുമെന്നാണ്. ഈ ഊ ഒന്നും അച്ചിലില്ല, അതുകൊണ്ട് അത് സവർണത്തെ ഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അതിൽ താ ചേർക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ. അണു സവർണസി അപ്രത്യ എന്താ പറയുന്നത്? ആ ഈ ഊ ഇത് സവർണത്തെ ഗ്രഹിക്കും, ദീർഘപ്രദങ്ങളെ ഗ്രഹിക്കും. അക്ഷര സമാമനായത്തിൽ ഹ്രസ്വ അകാരമേ ഉള്ളൂ, ദീർഘ ആ ഇല്ല. ഹ്രസ്വ ഇകാരമേ ഉള്ളൂ, ദീർഘ ഈ ഇല്ല. അതുകൊണ്ട് അവിടെ താ ചേർക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് സവർണത്തെ ഗ്രഹിക്കത്തില്ല. എവിടെയാണോ സവർണത്തെ ഗ്രഹിക്കുന്നത് അത് ഒഴിവാക്കാനാണ് ഈ പണി ചെയ്തത്. അതുകൊണ്ട് ആത്ത് ഈത്ത്, പക്ഷെ ചില സൂത്രങ്ങളിൽ ആത്ത് ഈത്തെല്ലാം വരും. അപ്പൊ അതിന് പ്രയോജനം മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇനി അത്തെന്ന് കാണുന്നിടത്ത് തന്നെ ചിലപ്പം മറ്റ് പ്രയോജനത്തിന് ഉപയോഗിച്ചെന്നിരിക്കും. ഇതൊക്കെ സാമാന്യ നിയമങ്ങളാണ്. എന്തായാലും അതി എന്ന് പറയുന്നിടത്ത് ഹ്രസ്വ അകാരത്തെ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി തപരഹ എന്ന് പറയുന്ന ഒരു പദമാണ്. തത്കാലസ്യ എന്ന് പറയുന്ന വേറൊരു പദമാണ്. ഷഷ്ടി എന്തോന്ന് മറ്റോ പ്രഥമാന്തമാണ്. ഈ തപരഹ എന്ന് പറയുന്നതിന് നമ്മളെ രണ്ടർത്ഥം പറഞ്ഞു. എന്താണ്? ത പൂർവത്തിലുള്ളതും ത പരത്തിലുള്ളതും എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വരുന്ന വർണ്ണം. രണ്ടും ഒരുമിച്ച് വരണ്ട. ഒരേ സമയം ആയുടെ പൂർവത്തിൽ തായും പരത്തിൽ തായും വരണ്ട. ഒരു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പൂർവത്തിൽ താ പൂർവത്തിൽ വരാം, ചിലപ്പോൾ പരത്തിൽ താവരാം. അതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മൾ പഠിക്കും. ഈ രണ്ടർത്ഥം എങ്ങനെ ഒരു ശബ്ദത്തിൽ നിന്ന് കിട്ടും? തപരഹ എന്ന് പറയുന്നതിന്ന്, തപര എന്ന് പറയുന്നതിന് രണ്ടർത്ഥം കിട്ടണമെങ്കിൽ ഈ തപരഹ എന്ന് പറയുന്ന ശബ്ദത്തിനെ രണ്ട് തരത്തിൽ വിഗ്രഹിക്കണം. എന്നുവെച്ചാൽ ഇവിടെ രണ്ട് സമാസം ചെയ്യണം. ഒരു ശബ്ദത്തിൽ ഒരേ സമയം രണ്ട് സമാസം എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ രണ്ട് സമാസം ചെയ്യാം. അത്യപൂർവ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചെയ്യാം. സാധാരണ നമ്മളെ സംഭാഷണത്തിൽ തന്നെ നമ്മൾ ഒരു ശബ്ദം പല അർത്ഥം കിട്ടത്തക്ക രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അവ നമ്മൾ പറയാം, അവന് ദ്വയാർത്ഥം വെച്ചാ പറഞ്ഞത്, പറച്ചിലത്ര ശരിയല്ല എന്നൊക്കെ പറയാറുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സാറിന് പറയുന്ന അർത്ഥം നിന്നെ പിന്നീട് ഒന്ന് കാണും. പക്ഷെ അവിടെ ഒന്നുകൂടെ ഉണ്ട്, നിന്നെ കാണുമ്പോൾ ഞാനൊന്ന് കൈകാര്യം ചെയ്യും, അതുകൊണ്ട് കാണാതിരിക്കുന്നതാണ് നല്ലത്, സൂക്ഷിച്ചോ, അപകടമാണ്, ഇങ്ങനെ പല അർത്ഥങ്ങളും അവിടെ വരില്ലേ. ഈ സാധാരണ ഭാഷ ഉപയോഗിക്കുന്ന പോലെ തന്നെ ശാസ്ത്രങ്ങളിലും അങ്ങനെ ഉപയോഗിക്കും. അതിന് മീമാംസകർ പറയുന്നതാണ് തന്ത്രം എന്ന് പറയും. ഒരു ശബ്ദം തന്ത്രോ ഉച്ചാരണമാണെങ്കിൽ അതിന് നാനാർത്ഥം വരും. പറഞ്ഞുള്ള മീമാംസയുടെ നിയമങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ തപര എന്ന് പറയുന്നത് തന്ത്രോച്ചാരണം. തന്ത്രോച്ചാരണം എന്ന് പറയുന്നത് എന്താണ്? സകൃത് ഉച്ചരിതത്വേബി അനേക അർത്ഥബോധജനകം. അതാണ് തന്ത്രം എന്ന് പറയുന്നത്. മീമാംസകർ പറയുന്നു സകൃത് ഉച്ചരിതത്വേബി, ഒറ്റത്തവണ ഉച്ചരിച്ചിട്ടുള്ളൂ എങ്കിലും അനേക അർത്ഥബോധജനകം, അനേക അർത്ഥത്തിന്റെ ബോധത്തെ ജനിപ്പിക്കുന്നു. ഒരു ശബ്ദത്തെ ഒരു തവണയും ഉച്ചരിച്ചുള്ളൂ, പക്ഷേ അനേക അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നതാണ് സകൃത് ഉച്ചരിതത്വേബി അനേക അർത്ഥബോധജനകം. അതാണ് തന്ത്രം. അവിടെ ഇവിടെ എന്ത് ചെയ്തു? പാണിനി തപര എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിച്ചു. ഉച്ചരിച്ചപ്പോൾ എന്താണ് മനസ്സിൽ? ഇതിന് അനേകമായ അർത്ഥം ഉണ്ടാകട്ടെ എന്ന് തൻ്റെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉച്ചരിച്ചു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതൊക്കെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനം. പാണിനി ഉച്ചരിച്ചു അല്ലെന്ന് ദൈവത്തിനറിയാം. എന്നാലും ഇതൊക്കെ വ്യാഖ്യാനമാണ്. ഭാഷ്യകാരൻ പറയുകയാണ് ഇവിടെ തന്ത്ര ഉച്ചാരണമാണ്. അതുകൊണ്ട് തബര എന്നുള്ളതിനെ രണ്ടു തരത്തിൽ വിഗ്രഹിക്കാം. ഇനി വൃത്തിയിലേക്ക് നോക്കുക. ആദ്യത്തെ വിഗ്രഹം എങ്ങനെയാണ്? തഹ പരോ യസ്മാദ് ബൗരിഹി. ആദ്യത്തെ വിഗ്രഹം എന്ന് വെച്ചാൽ ആദ്യത്തെ അർത്ഥം തഹ പരോ യസ്മാദ്, ഏതിൽ നിന്നാണോ തകാരം പരമിരിക്കുന്നത്, അതാണ് ഏങ്ങ പദാന്താത് അതിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതി ഏതിൽ നിന്നാണോ തകാരം പരമിരിക്കുന്നത്, ഏതിൽ നിന്ന്? അകാരത്തിൽ നിന്ന്. മനസ്സിലായല്ലോ. തഹ പരോ യസ്മാദ്, ഏതിൽ നിന്നാണോ തകാരം പരമിരിക്കുന്നത്. അതി അത് അവിടെ അകാരത്തിൽ നിന്ന് തകാരം പരമിരിക്കുന്നു. ഇത് ആദ്യത്തെ അർത്ഥം. സച അതും താത്പരശ്ച താത്പര തപര. അടുത്ത താത്പര തത്പുരുഷ സമാസം തകാരത്തിന്റെ പരത്തിൽ വരണം. ഞാൻ പറയുന്നു തൈ എന്ന് പറയുന്നു. തൈ തൈ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? തകാരത്തിന്റെ പരത്തിലായി വന്നു. അയുടെ പരത്തിൽ തകാരമല്ല, തായുടെ പരത്തിൽ ആയി വന്നു തൈ. ഉദാഹരണം നമ്മൾ ഇനി പഠിക്കുന്ന സൂത്രത്തിൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? താത്പര തകാരത്തിന്റെ പരത്തിൽ വരണം. എന്ത്? അച്ചിലെ സ്വരങ്ങളിൽ ഏതെങ്കിലും. തഹപരോ യസ്മാദ്, തകാരം പരമായിരിക്കണം. യസ്മാദ് ഏതിൽ നിന്ന്? അച്ചിലെ ഏതെങ്കിലും സ്വരത്തിൽ നിന്ന്. താത്പര എങ്ങനെ? തകാരത്തിൽ നിന്ന് പരമിരിക്കണം. എന്ത്? അച്ചിലേതെങ്കിലും സ്വരം. അപ്പൊ ആദ്യത്തിന് ഉദാഹരണമാണ് നമ്മുടെ സൂത്രത്തിലുള്ളത് അതി. രണ്ടാമത്തേന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് തൈ. തകാരത്തിന് പരത്തിലായിരിക്കുന്നു. അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ എന്ത് പറയുന്നു? ഉത്തപര എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് രണ്ടർത്ഥം വന്നു. രണ്ടർത്ഥം എന്തുകൊണ്ട് കിട്ടി? രണ്ട് തരത്തിൽ വിഗ്രഹിച്ചു. ഏതൊക്കെ? ഒന്ന് തഹപരോ യസ്മാ ബുവ്രി, അടുത്ത് തത്പുരുഷൻ താത്പര. ഇങ്ങനെ വരുന്നിടത്ത് അതാണ് തഹപരോ യസ്മാ സച എന്ന് വെച്ചാൽ അതും താത്പരസ്ഥ ഉച്ചാര്യമാണ്. അങ്ങനെ ഉച്ചരിക്കപ്പെടുന്ന എന്ത്? അച്ച് എന്ന് നമ്മൾ എടുത്തോളും. ഉച്ചാര്യമാണ് വർണ്ണ സമകാല സേവ സപ്ഞ സ്യാ. അത് സമകാലത്തെ മാത്രമേ. കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊകാലോ ജ്വരസോ ദീർഘപ്പെടുത്താന്നിടത്ത് പഠിച്ചു. ആ മാത്രമേ സമകാല മാത്രം എന്ന് വെച്ചാൽ അതേ മാത്രം അതിനെ മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. സപ്ഞ സ്യാ എന്ന് വെച്ചാൽ ബോധിപ്പിക്കുകയുള്ളൂ. അതായത് അച്ചിൽപ്പെട്ട വർണ്ണങ്ങളുടെ പൂർവത്തിലോ പരത്തിലോ തകാരം കണ്ടുകഴിഞ്ഞാൽ ആ വർണ്ണങ്ങളെ മാത്രമേ ഗ്രഹിക്കാവൂ. അതിന്റെ സവർണങ്ങളായിട്ടുള്ള മറ്റു വർണ്ണങ്ങളെ ദീർഘത്തെയോ പ്രുതത്തെയോ ഒന്നും ഗ്രഹിക്കാൻ പാടില്ല. ഇതാണ് തപരസ്തത്കാലസ്യ. തഹപ്പരോ യസ്മാദ്, ഒരു വർണ്ണത്തിൽ മുമ്പിൽ അല്ലെങ്കിൽ പിമ്പിലും രണ്ടിനും കൂടെ ചേർത്ത് അർത്ഥം പറയുകയാണെങ്കിൽ തഹപ്പരോ യസ്മാ സജ താത്പരശ്ച. ഒരുമിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? തഹപ്പരോ യസ്മാ, ഒരു വർണ്ണത്തിൽ നിന്ന് തകാരം പരത്തിൽ കണ്ടുകഴിഞ്ഞാൽ സജ അതും താത്പരശ്ച. ഒരു വർണ്ണത്തിന്റെ മുമ്പിൽ തകാരം കണ്ടുകഴിഞ്ഞാലും അങ്ങനെ ഉച്ചരിക്കുന്ന സ്ഥലത്ത് ഉച്ചാര്യമാണ് വർണ്ണ, അങ്ങനെ ഉച്ചരിക്കുന്ന അകാരാദിസ്വരങ്ങൾ സമകാലസീവ ഹ്രസ്വ സമകാലത്തിൽ ഇവിടെ ഹ്രസ്വം വേറൊന്നും വരാനില്ല. പിന്നെ ഹ്രസ്വത്തിന് ആറ് ഭേദമുണ്ടെന്ന് പറയാൻ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഹ്രസ്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ എന്താണ്? പുറത്തിലോ പരത്തിലോ ഹ്രസ്വത്തിൻ്റെ പൂർവത്തിലോ പരത്തിലോ തകാരം കണ്ടാൽ അതിനെ എടുക്കാവൂ. അണുത് സവർണസി അപ്പുറത്തിയ എന്നുള്ള നിയമപ്രകാരം സവർണങ്ങളെ എടുക്കരുത്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ വിഗ്രഹമോ തന്ത്രമോ ഒന്നും നമ്മൾ മനസ്സിലാക്കിയില്ല. ഈ ഉദാഹരണം ഓർമ്മിച്ചു വെച്ചാൽ മതി. അത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വ അകാരമാണ്. എവിടെ? ഇത് കേവലം പാണിനിയുടെ സൂത്രങ്ങളിൽ മാത്രമാണ്. ഈ പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ ഭാഷയിൽ നിന്ന് ഉപയോഗിച്ചുള്ളത്, കേവലം വ്യാകരണ പ്രക്രിയകൾ ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ പ്രയോഗിക്കാവൂ. സജ്ഞ സ്യാത്. അപ്പോ അങ്ങനെ നിയമം ചെയ്തു. നിയമം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘപ്രദങ്ങളെല്ലാം ഒഴിവാക്കാം. അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങൾ മാത്രമേ എടുക്കാവൂ. ഇത് അതിനുവേണ്ടി മാത്രം പറഞ്ഞല്ല, ഇനി ധാരാളം സ്ഥലങ്ങളിൽ ഇത് വരും. എന്നാൽ തപരകരണം എല്ലായിടത്തും അങ്ങനെയാണോ? അല്ല. ചിലയിടത്ത് ഉച്ചാരണത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കും, അങ്ങനെ ചിലയിടത്ത് ഉപയോഗിക്കും. സമാസം മറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ്. ഏ തൈത്തോഹോ കണ്ടെത്താലോ ഓ തൗത്തോഹോ കണ്ടോ ഇഷ്ടം. അവിടെയൊക്കെ ഈ നിയമം അനുസരിച്ചല്ല, അവിടെ ഏ തൈത്ത് ഏ ആയി ഇതിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏത്ത് അയ്ത്ത് എന്നുള്ളിടത്ത് അതിൻ്റെ ഇടയ്ക്ക് താ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നോ നോക്കിക്കൊള്ളു. നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ തകാരം വെച്ചത് പറയും എന്താണ്? അത് ഉച്ചരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അത് ഏ ഐ എന്ന് നമുക്ക് ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഏ തൈത്തോഹോ മുമ്പ് പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ട്. കണ്ടെത്താലോ ഓ തൗത്തോഹോ കണ്ടോഷ്ടം. ഇവിടെ ഏ ഐ എന്ന് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ സംഹിതയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഏച്ചോ അയവായാവഹ വരും. വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഏക്ക് ഐ ആദേശം വരും. പരത്തിൽ എന്തിരിക്കുന്നു? ഐ. അത് അതിനോട് കൂടി ചേരും. അയയിന്നാകും. അയയിന്നായി കഴിഞ്ഞാൽ പിന്നെ സംശയം വരും. ഇതെന്താണ്? അയയ്ക്കാണോ കണ്ടതാലും സംശയം വരും. കാരണം സംഹിത വരുന്നു, രണ്ട് സ്വരങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ കാന്തവും കാന്തവും പോലെയാണ്, ആകർഷിക്കും. കാന്തവും ഇരുമ്പും പോലെയാണ്. സന്ധി വന്നു ഓ തൗതോഹോ കണ്ടോഷ്ടം. അവിടെ ഇടയ്ക്ക് തകാരം വരാതിരുന്നു കഴിഞ്ഞാൽ എന്തേരും? ഓ ഔ എന്നിരിക്കും. ഏച്ചോ അയവായവ ഓവിന് അവ ആദേശം വരും. അവ് ആയി കൂട്ടിച്ചേർക്കും. അവയിൽ നിന്ന് വരും. എന്നുവെച്ചാൽ ഓ ഔ എന്ന് പറയുന്ന രണ്ട് വർണ്ണങ്ങളെ തിരിച്ചു കിട്ടത്തില്ല. ഏ ഐ എന്ന് പറയുന്ന രണ്ട് വർണ്ണങ്ങളെ തിരിച്ചു കിട്ടത്തില്ല. കുഴപ്പമാവും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇടയ്ക്ക് തകാരം കൊണ്ടുവച്ചത്. ഇതിന് വേണ്ടിയിട്ടല്ല. അവിടെ അങ്ങനെ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എവിടെ തകാരം കണ്ടാലും ഇങ്ങനെ ഒരർത്ഥം എടുക്കാൻ പോകരുത്. ഓരോ സൂത്രങ്ങളിൽ അതിൻ്റെ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ, മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഈ തപരം ചെയ്യുന്ന ഇതിനായിരിക്കും. പിന്നെ അക്ഷരസമാമനായത്തിൽ ഇല്ലാത്ത വർണ്ണങ്ങൾക്ക് തപരം ചെയ്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഉച്ചാരണാർത്ഥവും മറ്റുമായിരിക്കും. അതും ഈ സൂത്രത്തിന് ഉദാഹരണമാകത്തില്ല. കാരണം ഈ സൂത്രം എന്ന് പറയുന്നത് നിയമവിധിയാണ്. പ്രാപ്തമായ ഒരു കാര്യത്തിൽ ഭേദഗതി വരുത്തുമെന്നാണ് നിയമം. അപവാദം എന്ന് പറയും പോലെ ആ എന്ന് പറയുന്നിടത്ത് അണുത് സവർണ ശിജാപ്രത്യെന്നുള്ള സൂത്രപ്രകാരം 18 ഭേദങ്ങളും ഗ്രഹിക്കേണ്ടി വരുന്നു. ആ സമയം പറയുന്നു 18 ഗ്രഹിക്കരുത്. തകാരം പരത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇത്തരം സ്ഥാനങ്ങളിൽ ഹർസൂത്രം മാത്രമേ ഗ്രഹിക്കാവൂ. അങ്ങനെ ഒരു നിയമത്തെ ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പൊ ഇത് ഇപ്പം നമ്മൾ പഠിച്ചത് നിയമസൂത്രമാണ്. ഇത് നേരത്തെ പഠിച്ച വിധിസൂത്രത്തിൽ മാത്രമല്ല, ഒരുപാട് സൂത്രങ്ങൾ വരും. നേരത്തെ പഠിച്ച വിധിസൂത്രം അതെന്താണ്? ഏച്ചോ അയവായവഹ എന്ന് പറയുന്നതിൻ്റെ അപവാദ സൂത്രമാണ് ഏങ്ഹ പദാന്താതി. ഏങ്ങിന്റെ പരത്തിൽ എന്നുവെച്ചാൽ ഏ ഓയുടെ പരത്തിൽ ഹർസു അകാരം വന്നു കഴിഞ്ഞാൽ അത് എച്ചോയ വായുവെ ബാധിക്കും. ഇതിനെ എന്തു പറയും? അപബാധം എന്ന് പറയും, ബാധ എന്ന് പറയും. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ഭാഷ്യകാരൻ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം, എന്താണ് അപവാദത്തെ മനസ്സിലാക്കാൻ വേണ്ടി. ഈ അപവാദത്തിൽ പറയുന്ന ഒരിതാണ് തക്ര കൗണ്ടിന്യൻ ന്യായം എന്ന് പറയും. പേര് കേട്ടാൽ പേടിച്ചതും കാര്യമൊന്നുമില്ല. തക്ര കൗണ്ടിന്യൻ ന്യായം എന്ന് പറയും, ഭാഷ്യകാരൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. അപവാദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിത്തരാം. അതായത് അപവാദത്തിന്റെ നിയമം എന്താണ്? ഒരു സാമാന്യവിധി, അതിന് ഉത്സർഗവിധി എന്ന് പറയും, പിന്നെ ഒരു അപവാദവിധി. അപ്പോൾ ആ സാമാന്യവിധി പ്രവർത്തിക്കുമ്പോൾ അപവാദം ഒഴികെയുള്ള സ്ഥലത്തെ അത് പ്രവർത്തിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപവാദം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സാമാന്യവിധി പ്രവർത്തിക്കത്തില്ല. അത് പറഞ്ഞു, മുമ്പ് പറഞ്ഞു എന്താണ്? പ്രഗൽഭ്യ അപവാദ വിഷയം തഥ ഉസർഗോ അഭിനിവിച്ചതേ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. ഭാഷ്യകാരന്റെ നിയമമാണ്. അതിനെ തന്നെ വേറെ രീതിയിൽ പറയുന്നു, ഇനിയും പല രീതിയിലും പറയും. കേട്ടുകഴിഞ്ഞാൽ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തക്ര കൗണ്ടിന്യൻ ന്യായം എന്ന് പറയുന്നു. അതെന്താണ്? ഒരു ഭക്ഷണശാലയിൽ കുറെ ബ്രാഹ്മണർ മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വേറെ ആരും ഇല്ല അവിടെ. അപ്പോ ആ അന്നദാനം നടത്തുന്നയാള് ഭക്ഷണം വിളമ്പുന്ന ആളിനോട് പറയാണ്, ബ്രാഹ്മണേഭ്യോ ദധി ദീയതാം, ബ്രാഹ്മണർക്കെല്ലാം ദധി കൊടുക്കുക, ദധി തൈര് എന്ന് പറയും. ഇത് സാമാന്യവിധിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിളമ്പുന്നവര് ഇരിക്കുന്ന എല്ലാ ബ്രാഹ്മണർക്കും തൈര് കൊടുക്കും. വാസ്തവത്തിൽ അവിടെ ഇരുന്ന മുഴുവൻ പേർക്കും തൈര് കൊടുത്തനെ, കാരണം വിധി അനുസരിച്ച് കൊടുത്തേ പറ്റൂ. വിളമ്പുന്നവനത് അനുസരിച്ചല്ലേ പറ്റൂ. ഇത് ഔസർഗീയ വിധിയാണ്. പക്ഷെ ഉടൻ തന്നെ പറഞ്ഞു, ഇയാള് വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞു, തക്രം കൗണ്ടിന്യായ, അതിൽ തന്നെ കൗണ്ടിന്യ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതൊരു ഗോത്രമാണ്, ഒരു വിഭാഗമാണ്, അവരും അവിടെ ഇരിപ്പുണ്ട്. ഈ കൗണ്ടിന്യന്മാർക്കൊരു വ്രതമുണ്ടെന്നാണ്, അവർ തൈര് കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ചിലർക്ക് ചില വ്രതമുണ്ടല്ലോ, അവർ മോരേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, തക്രം കൗണ്ടിന്യായ, അവിടെ വിളമ്പുന്നവൻ ഉത്സർഗ അപവാദ ന്യായമനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ദധി വിളമ്പുന്നവര് കൗണ്ടിന്യന്മാരെ ഒഴിവാക്കിച്ചേ വിളമ്പത്തുള്ളൂ. എന്തുകൊണ്ട്? രണ്ടാമത് വന്ന വിധി അപവാദ വിധിയാണ്. ഇനി തക്രം വിളമ്പുന്നവരാണെങ്കിലോ, ആ തക്രം എന്ന് പറയുന്ന അവർ കൗണ്ടിന്യന്മാർക്ക് മാത്രമേ വിളമ്പത്തുള്ളൂ, മറ്റുള്ളവർക്ക് വിളമ്പത്തില്ല. എന്തുകൊണ്ട്? അത് അപവാദമാണ്. ആദ്യം ദധി വിളമ്പുന്നവരാണ് വിളമ്പുന്നതെന്നിരിക്കട്ടെ, അവർ നോക്കും ഇതിൽ ആരാണ് കൗണ്ടിന്യൻ, അവർക്കത് വിളമ്പത്തില്ല. എന്നുവെച്ചാൽ ഔസർഗീയ വിധികളെപ്പോഴും അപവാദത്തെ ഒഴിവാക്കിയിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഹരേ അവാന്നിരിക്കുന്നിടത്ത് ഇവിടെ ഏച്ചോ അയവായവ എന്നുള്ള സൂത്രത്തിനും പ്രവർത്തിക്കാം, ഏങ്ങഹ പദാന്താതതി എന്ന് പറയുന്ന സൂത്രത്തിനും പ്രവർത്തിക്കാം. രണ്ടുപേരും ഇവിടെ വരും. അപ്പോൾ ഏച്ചോ അയവായവ എന്ന് പറയുന്ന ഔസർഗീയ വിധിയാണ്, അതെന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോവും. എന്തുകൊണ്ട്? അത് അപവാദം ഒഴികെയുള്ള സ്ഥലത്തേ അത് പ്രവർത്തിക്കത്തുള്ളൂ, ഇവിടെ അത് പ്രവർത്തിക്കത്തില്ല. ഇനി തക്രം കൗണ്ടിന്യായ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൗണ്ടിന്യന്മാര് തക്രവുമായിട്ട് പോയിട്ട് നോക്കും, എവിടെയാണോ കൗണ്ടിന്യന്മാരുള്ള അവിടെ മാത്രമേ അവർ വിളമ്പത്തുള്ളൂ. അതുപോലെ ഏങ്ങ പദാന്താതതി എന്ന് പറയുന്ന സൂത്രം വന്നിട്ട് നോക്കും, എവിടെയാണോ ഏങ്ങിന്റെ പരത്തിൽ ഹ്രസ്വകാരം ഇരിക്കുന്ന അവിടെ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? അത് അപവാദമാണ്. ഏച്ചോ അയവായവ എന്ന് പറയുന്ന ഔസർഗ്യ വിധിയുടെ അപവാദമാണ് എന്ത്? ഏങ്ങ പദാന്താതി അതി എന്ന് പറയുന്ന സൂത്രം. അപ്പൊ ഈ രണ്ട് സൂത്രങ്ങളും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിക്കുകയാണ് പാണിനിയോട്. താങ്കൾ രണ്ട് സൂത്രത്തെ വിധിച്ചു, ഈ രണ്ട് സൂത്രത്തിന് ഒരേ സ്ഥാനം വന്നു. ഇവിടെ ഹരേ അവാന്നിരിക്കുന്നിടത്ത് രണ്ട് സൂത്രങ്ങൾക്കും പ്രവർത്തിക്കാം. എന്തിനായത് ചെയ്തത് എന്ന് പാണിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പാണിനി പറയും അത് തക്ര കൗണ്ഡിന്യ ന്യായം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. ബ്രാഹ്മണേഭ്യോ ദധിദീയതാം തക്രം കൗണ്ഡിന്യായ എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാണോ വിളമ്പുകാർ പന്തി തിരിച്ച് വിളമ്പിയത് അതുപോലെ ഇവിടെയും വിളമ്പിക്കൊള്ളണം. അങ്ങനെയാണ് ഔത്സർഗീയ വിധികളും അപവാദ വിധികളും പ്രവർത്തിക്കുന്നത്. ഇതുപോലെ മറ്റു ചില ഇതും ഏനാണ് അപ്രാപ്ത ന്യായം വേറെ രീതിയിൽ ഇതിനെ വിശദീകരിക്കും. നിരവകാശോ വിധിരപവാദ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏത് 10 ഏക്കറിൻ്റെയും 2 ഏക്കറിൻ്റെയും അത് പറഞ്ഞ് അങ്ങനെയാണ്. ഇതും അതുപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ വേറൊരു ന്യായം ഇവിടെ പ്രയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്നാൽ രണ്ട് ഔത്സർഗീയ വിധികൾ ഇപ്പൊ പഠിച്ചതനുസരിച്ച് രണ്ട് അപവാദ വിധികൾ പഠിച്ചു. ഇഗോ അണസി എന്ന് പറയുന്ന ഔത്സർഗീയ വിധിക്ക് അഗതസവർണ ദീർഘ എന്ന് പറയുന്ന അപവാദ വിധിയും ഏച്ചോ അയവായാവഹ എന്ന് പറയുന്ന ഔത്സർഗീയ വിധിക്ക് ഏങ്ങ പദാന്ത തതി എന്ന് പറയുന്ന അപവാദ വിധിയും. അപ്പോൾ എല്ലായിടത്തും എവിടെയാണോ നമ്മൾ ഒരു ഔത്സർഗീയ വിധി വരുന്നത് ഉടനെ ചിന്തിക്കണം ഇതിന്റെ അപവാദം ഏതാണ്. സൂത്രങ്ങൾ പഠിച്ചു പോകേണ്ട ആ രീതി മനസ്സിലാക്കാനാണ് ഞാൻ ഈ രീതി പഠിപ്പിക്കുന്നത്. എവിടെ ഒരു അപവാദ വിധി കാണുന്ന ഉടൻ ചിന്തിക്കണം ഇത് ഇതിന്റെ ഔത്സർഗിക വിധി ഏതാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയാൽ മാത്രമേ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സന്ധി വരൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പ്രയോഗത്തിൽ ചെയ്തു വരുമ്പോൾ പിന്നെ ഈ വിധിയെന്ന് ഓർക്കേണ്ട കാര്യമില്ല, സ്വയം തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ ഇന്ന സൂത്രം പ്രവർത്തിക്കും ഇവിടെ ഇന്ന സൂത്രം പ്രവർത്തിക്കും. പക്ഷേ തുടക്കത്തിൽ ഉത്സർഗ അപവാദ ന്യായമനുസരിച്ച് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഈ രീതി ഇത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. അങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യം ഈ രണ്ട് സൂത്രം വീതം പഠിപ്പിച്ചത്, ഉത്സർഗവും അപവാദവും.